ഉന്നയ കടന്ന് വിഷയം പ്രതി വൃത്തി. വിഷയം പ്രതി വൃത്തി എന്ന് പറഞ്ഞാൽ ഓരോ വിഷയങ്ങളിലുമുള്ള വൃത്തി മുന്നേ കിടന്നു. മുന്നേ എന്ന് വെച്ചാൽ ആദ്യം കടന്നു എന്ന് വെച്ചാൽ പുറത്തേക്ക് കടന്നു. ഇവിടെ നിന്ന് ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് കടന്നിട്ട് എന്നർത്ഥം. കടന്നു എന്ന് പറഞ്ഞാൽ കടന്നിട്ടെന്നാണ്. മുന്നേന്ന് വെച്ചാൽ ആദ്യം നമ്മൾ പ്രത്യക്ഷം നടക്കുന്ന സ്ഥലത്ത് പ്രത്യക്ഷം ഈ അനുഭവം ഉണ്ടാകുമ്പോൾ വിശേഷം കണ്ണ് എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടി കണ്ണുകൊണ്ട് ഈ പുസ്തകത്തിന് കാണുമ്പോൾ സംഭവിക്കുന്ന എന്താണ്? സംഖ്യന്മാരും അദ്വൈതികളൊക്കെ പറയുന്ന ആദ്യം ഉടൻ നിന്നും വൃത്തി പുറത്തു കടന്ന് ആ വൃത്തി എങ്ങനെയുള്ള വൃത്തി? വിഷയം പ്രതി വൃത്തി എന്ന് വെച്ചാൽ ഓരോ വിഷയത്തിലും ഉള്ള വൃത്തി എന്ന് പറഞ്ഞാൽ ഓരോ വിഷയത്തിലും വ്യാപിക്കുന്ന വൃത്തി. വൃത്തി എന്ന് പറയുന്നത് മനസ്സിന്റെ പരിണാമം, മാനസിക വൃത്തി അല്ലെങ്കിൽ അന്ധകരണ പരിണാമം എന്ന് പറയും. അപ്പൊ ഇത് അദ്വൈതികളുടെ ഒരു പ്രത്യേക രീതിയാണ്. അവിടെ വരുമ്പോൾ അദ്വൈതികൾ പറയുന്നത് എന്താണ്? ഈ സ്ഥൂല ശരീരം കൂടാതെ മനുഷ്യന് ഒരു സൂക്ഷ്മ ശരീരമുണ്ട്. മനുഷ്യനല്ല, എല്ലാ ജീവികൾക്കും ഉണ്ട് സൂക്ഷ്മ ശരീരം. അന്ധകരണം എന്ന് പറയുന്നത് അതിന് മനസ്സെന്നും പറയും. അത് ഈ സൂക്ഷ്മ ശരീരത്തിന്റെ ഒരു ഭാഗമായിരിക്കും. കഴിഞ്ഞ ദിവസം പറഞ്ഞു സൂക്ഷ്മ ശരീരത്തിന്റെ ഭാഗമായിരിക്കുന്ന ആ അന്ധകരണം അതിനൊരിക്കലും നാശമില്ല, മോക്ഷം വരെ അത് തുടരുമെന്ന്. വീണ്ടും ഒരു ജന്മം എടുക്കുന്നതിന് കാരണം ഈ അന്ധകരണമാണ്, ഈ മനസ്സാണ്. പിന്നെ അതിന് വാസനയുണ്ടെന്നും പറയും, എന്നുവെച്ചാൽ സംസ്കാരം. അതനുസരിച്ച് പുതിയ ജന്മത്തെ സ്വീകരിക്കും. ഈ അന്ധകരണത്തിന് പല ഒരുപാട് ഉപയോഗങ്ങളുണ്ട്, ഒരുപാട് ഒരുപാട് ഒരുപാട് പ്രയോജനമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോജനം എന്താണ്? നമ്മുടെ ഉള്ളിലിരിക്കുന്ന ചൈതന്യം, ആത്മചൈതന്യം, അതിനെ സ്വീകരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അന്ധകരണത്തിന്റെ ഒരു സ്വഭാവം. ഉള്ളിലിരിക്കുന്ന ആത്മചൈതന്യം, ഈ ആത്മചൈതന്യവും മനസ്സും ഇവിടെ രണ്ടായിട്ടാണ് പറയുന്നത്. ആത്മചൈതന്യം എന്ന് പറയുമ്പോൾ അത് ശുദ്ധമായ ബോധം, അതിലൊരു കലർപ്പുമില്ല, ശുദ്ധമായ ബോധം, ശുദ്ധമായ അറിവ്, ശുദ്ധമായ സത്ത, ചിലത്ത് ശുദ്ധമായ ആനന്ദം എന്നും പറയും, ഒരു കലർപ്പുമില്ല. മനസ്സ് എന്ന് പറയുന്നത് ആ ശുദ്ധമായ ബോധത്തിൽ നിന്ന് ചൈതന്യത്തെ സ്വീകരിക്കുന്നു. അപ്പോഴാണ് അതിന് ജീവൻ എന്ന് പറയുന്നത്. ആണ് ശുദ്ധമായ ബോധം അല്ലെങ്കിൽ ആത്മാവും ജീവനും തമ്മിലുള്ള വ്യത്യാസം. ശുദ്ധമായ ബോധത്തിൽ ഒരു മാറ്റവും സംഭവിക്കില്ല, നിർവികാരമാണ്, നിത്യമാണ്, ശുദ്ധമാണ്, ബുദ്ധമാണ്. ഒരു മാറ്റത്തിനും അത് വിധേയമാകത്തില്ല, അതിന് ആദിയില്ല, അന്തമില്ല. അതിനെ നമുക്ക് അങ്ങോട്ട് അറിയാനും പറ്റത്തില്ല, ശുദ്ധമായ രീതി അറിയാൻ പറ്റില്ല. അതിന്ന് ശുദ്ധമായി തന്നെ ഇരിക്കും, നമുക്കറിയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഈ ഞാൻ എന്നറിയുന്നത് ജീവനെയാണ് അറിയുന്നത്. കാരണം ഞാൻ എന്ന് പറയുന്ന അഹംബോധം എന്ന് പറയുന്നത് ജീവനിലാണ് അഹംബോധം. അപ്പൊ ജീവന്റെ ഭാഗമായിട്ടാണ് എന്തിരിക്കുന്നത്? മനസ്സ്. അല്ലാതെ ബോധത്തിന്റെ ഭാഗമായിട്ടല്ല. അതുകൊണ്ട് അദ്വൈതത്തെ സംബന്ധിച്ച് ബോധം വേറെ, മനസ്സ് വേറെ, ബോധം വേറെ, അന്ധകരണം വേറെ, ബോധം വേറെ, ചിത്തം വേറെ. ചിലപ്പോ ഈ ശബ്ദങ്ങളൊക്കെ തിരിച്ചു മറിച്ചൊക്കെ ഉപയോഗിക്കും, ആശയക്കുഴപ്പം ഉണ്ടാകും. എന്നാലും അതിന്റെ വ്യാഖ്യാനം, അതിന്റെ നിർവചനം അനുസരിച്ച് ഇതൊക്കെ വേറെ വേറെ. അതൊക്കെ പ്രത്യേക നിർവചനങ്ങളുണ്ട്. ഇത് വേറെ ആകുന്നതിന്റെ നിർവചനം അനുസരിച്ചാണ്. ശുദ്ധമായ ബോധം, അതാണ് ശരിക്കും ആത്മാവ്. ആ ബോധത്തിന്റെ ചൈതന്യം അന്ധകരണം സ്വീകരിക്കുമ്പോൾ അതിന് ജീവനെന്ന് പറയും, അല്ലെങ്കിൽ ജീവാത്മാവെന്ന് പറയും. ആ ശുദ്ധമായ ബോധത്തിനാണ് ബ്രഹ്മമെന്ന് പറയും. അദ്വൈതം സംഖ്യന്മാരതിനെ പുരുഷനെന്ന് പറയും. ഗീതയിലും മറ്റും പുരുഷനെന്നാ പറയുന്നത്. കാരണം അത് സാങ്കേ സിദ്ധാന്തമായി വരുന്നുണ്ട് പുരുഷനെന്ന് പറയും. അപ്പൊ ഈ ശുദ്ധമായിരിക്കുന്ന ബോധം എങ്ങനെ ഈ അന്ധകരണത്തിൽ വരും? അതൊരു വലിയ സമസ്യയാണ്. അത് കൃത്യമായി വിശദീകരിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. ശുദ്ധമായ ബോധം എങ്ങനെ അന്ധകരണത്തിൽ വരും? കാരണം ഈ അന്ധകരണം എന്ന് പറയുന്ന ഒരു ഭൗതിക വസ്തുവാണ്. ഭൗതിക വസ്തു എന്ന് വെച്ചാൽ അദ്വൈതികൾ പറയുന്നത് പഞ്ചഭൂതങ്ങൾക്ക് രണ്ടവസ്ഥയുണ്ടെന്ന്, സ്ഥൂലം ഈ കാണുന്ന അവസ്ഥ, മറ്റൊന്ന് സൂക്ഷ്മം. ഈ സൂക്ഷ്മാവസ്ഥയിലുള്ള പഞ്ചഭൂതങ്ങൾ കൂടിച്ചേർന്നാണ് ഈ അന്ധകരണം ഉണ്ടാകുന്നത്. അതിനാണ് നമ്മൾ മനസ്സെന്നും ചിത്തമെന്നും ഒക്കെ പറയുന്നത്. ഇപ്പൊ സൃഷ്ടിയിൽ എന്തോരും ഈ സൂക്ഷ്മഭൂതങ്ങളുണ്ടാവും, തന്മാത്രകൾ, സൂക്ഷ്മഭൂതങ്ങൾ, അപഞ്ചീകൃത പഞ്ചഭൂതങ്ങൾ എന്നെല്ലാം പറയും. ഇവ കൂടിച്ചേർന്ന് മനസ്സുണ്ടാവും. അത് മനസ്സായി മാറുമ്പം അതിന് ഈ ശുദ്ധമായ ചൈതന്യം, പുരുഷൻ എന്ന് പറയുന്ന ആത്മാവിന്റെ ചൈതന്യം ഇതിലേക്ക് പകരും. പകരുന്നു എന്ന് നോക്കണമെങ്കിൽ പറയാം. അതെങ്ങനെ പകരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരോ ഉപമകളെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് പറയുന്നത്. ഒന്ന് പറയും, സൂര്യന്റെ പ്രതിബിംബം ജലത്തിൽ വരുന്നത് പോലെ അതുപോലെ പകരും. വേറെന്ന് പറയും, ഇരുമ്പുണ്ടയിൽ അഗ്നി വ്യാപിക്കുന്നത് പോലെ പകരും. ഇങ്ങനെ പലതരത്തിൽ പറയും. എന്തായാലും ഈ അന്ധകരണം എന്ന് പറയുന്ന പാഞ്ചഭൗതികമായ വസ്തു അതിങ്ങനെ രൂപപ്പെടുമ്പോൾ അതിന് പുരുഷ ചൈതന്യം വരും. അതിനെയാണ് നമ്മൾ ശരിക്കും മനസ്സെന്ന് പറയുന്നത്. കേവലം പാഞ്ചഭൗതികമല്ല, ഭൗതിക പദാർത്ഥമല്ല, ഈ ചൈതന്യത്തോട് കൂടിയ പഞ്ചഭൂതങ്ങളാണ് മനസ്സെന്ന് പറയുന്നത്. ഇത് നമ്മുടെ അദ്വൈതികളുടെ ഒരു സവിശേഷതയാണ്, അല്ലെങ്കിൽ ഭാരതീയമായ ഒരു സവിശേഷത. ഇതാണ്, രണ്ട് ശരീരങ്ങളുണ്ട്, ഒന്ന് സ്ഥൂല ശരീരം, മറ്റൊന്ന് സൂക്ഷ്മ ശരീരം. സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത് ഭൗതികമാണ്. അതുപോലെ ആത്മാവിന്റെ ചൈതന്യം അതിന് വരുന്നു. അപ്പൊ അത് തന്നെ ജീവാത്മാവാകുന്നു. ഇതൊക്കെ വിശദമായി ചർച്ച ചെയ്യുന്ന ഇവിടെയാണ്. അപ്പൊ ശുദ്ധമായ ചൈതന്യമാണ് ആത്മാവ്, ജീവാത്മാവ് അതിൽ നിന്നും മാറി ഒന്നാണ്. സ്ഥൂല ശരീരം അത് മറ്റൊന്നാണ്. മേശ, കസേര, പുസ്തകം ഇത് വേറൊന്നാണ്. ഈ മേശ, കസേരയൊക്കെ ജഡമാണ്. സ്ഥൂല ശരീരം ജഡമാണ്. സൂക്ഷ്മ ശരീരം സൂക്ഷ്മജഡമാണ്, പക്ഷെ ചൈതന്യം അതിൽ കൂടുതലായിട്ടുണ്ട്. സ്ഥൂല ശരീരത്തിന് ചൈതന്യമുണ്ട്. ഇങ്ങനെ നാല് തട്ടിലായിട്ടാണ് ഇവിടെ അദ്വൈതികൾ പറയുന്നത്. ഏതൊന്ന് ശുദ്ധമായ സൂക്ഷ്മ ശരീരം, സ്ഥൂല ശരീരം, പിന്നെ ജഡം ബാഹ്യമായി. ഇത്രയും വെച്ചുകൊണ്ടാണ് അദ്വൈതം മനസ്സിലാക്കുന്നത്. അദ്വൈതത്തിന്റെ പ്രക്രിയ ഇതത്രയും മനസ്സിലാക്കിയാലേ ഇവിടെ പറയുന്ന ഈ കാര്യം മനസ്സിലാകത്തുള്ളൂ. അവര് ചിന്തിച്ച കാര്യങ്ങൾ, അവർ രേഖപ്പെടുത്തി വെച്ചു. ഇങ്ങനെയൊക്കെ ആയിരിക്കും സംഭവിച്ചിരിക്കുന്നത്. ചിന്തിക്കണോ? ഇത് വെറുതെ അങ്ങ് എഴുതാൻ പറ്റില്ല. ഒരുപാട് അവരെഴുതി ചിന്തിച്ചു. ചിന്തിച്ചവർ സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കുന്നു. അതിനാണ് ദർശനം എന്ന് പറയുന്നത്. ഇതിത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയാലേ ഇവിടെ പറയുന്ന കാര്യം മനസ്സിലാവും. ഇതിന്റെ ഈ അടിസ്ഥാനത്തിലാണ് അദ്വൈതത്തിൽ ഈ പറയുന്ന വൃത്തിപ്രക്രിയ പറയുന്നത്. ഇത് നമ്മൾ മാത്രമല്ല, പാശ്ചാത്യരൊക്കെ ചിന്തിച്ചിട്ടുണ്ട് ഇതിനെ കുറിച്ച് ഒരുപാട് ഒരുപാട് ഒരുപാട്. അവരുടെ ചിന്താഗതി പക്ഷെ വേറൊരു ഡയറക്ഷനിലാണ്. നമ്മൾ ഇതുമായിട്ട് യോജിക്കുന്ന രീതിയിൽ അവർ ചിന്തിക്കുന്നു. പലപ്പോഴും അവർക്ക് ഈ ബോധം, മനസ്സ് എന്ന് പറയുന്ന അവർക്ക് രണ്ടില്ല. അങ്ങനെ രണ്ടായിട്ടില്ല. ഇവിടെ അങ്ങനെയല്ല പറയുന്നത്, ബോധം വേറെ, മനസ്സ് വേറെ. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഡെക്കാർട്ട് 17-ാം നൂറ്റാണ്ട് ജീവിച്ചിരുന്ന ഒരു തത്വചിന്തകനായിരുന്നു, മാത്തമറ്റീഷ്യനായിരുന്നു. ഭൗതിക ശാസ്ത്രത്തിന്റെ തുടക്കക്കാരനെന്നും പറഞ്ഞു. അവരൊക്കെ ചിന്തിക്കുന്ന എന്താണോ, അവരും പറയുന്നുണ്ട് മൈൻഡ്, സോൾ. പക്ഷെ സോളും മൈൻഡും, സോൾ എന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന ആത്മാവ്, അത് രണ്ടല്ല. മൈൻഡ്, മനസ്സ് എന്ന് പറയുന്നത്, കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്, ബോധം, അതൊക്കെ അവർ വേറെ വേറെ ഇടുന്നാൽ ഒന്ന് തന്നെ, ഒന്നിന്റെ പല പ്രവർത്തനങ്ങളായിട്ടാണ് കാണുന്നത്. വികാരങ്ങൾ, വിചാരങ്ങൾ, ബോധം, എല്ലാ മനസ്സാണ്. മനസ്സിന്റെ പരിണാമം എന്നുള്ള നമ്മളെ രീതി പറയുന്ന രീതി പറയത്തില്ല. പരിണാമം എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ വേറെ അർത്ഥമാവും. അത് മനസ്സിന്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയും. കോൺഷ്യസ്നെസ്, ബോധം എന്ന് പറയുന്നത് ഫീലിങ്സ്, വികാരങ്ങൾ, ഇതൊക്കെ മനസ്സിന്റെ തന്നെ പ്രവർത്തനങ്ങളാണ്. മനസ്സ് തന്നെയാണ് ബോധം. സോള് വേറെ ഒരു സാധനമാണ്, അതും മനസ്സിന്റെ തന്നെ ഒരു എസൻസാണ് സോളെന്ന് പറയുന്നത്. രണ്ട് വസ്തുക്കളേ ഉള്ളൂ അവരെ സംബന്ധിച്ച്. നമ്മളിവിടെ പറയുന്നത് എന്താണ്? നിശുദ്ധമായ ആത്മാവ്, സൂക്ഷ്മ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്ന ജീവാത്മാവ്, സ്ഥൂല ശരീരം, ജഡം, ബാഹ്യജഡം. അവർ പറയുന്നത് എന്താണ്? ബോഡി, മൈൻഡ് രണ്ടെണ്ണം. ബാഹ്യജഡത്തെ അംഗീകരിക്കുന്നുണ്ട്, മൈൻഡില്ലാത്ത ജഡം അത് അവർ സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ രണ്ട് കാര്യങ്ങളാണ് ബോഡിയും മൈൻഡ്. ബോഡിയും മൈൻഡ് ഡ്യുവാലിറ്റി എന്ന് പറയും, കാർട്ടീഷ്യൻ ഡ്യുവാലിറ്റി എന്നൊക്കെ പറയും. ബോഡിയും മൈൻഡും രണ്ടും രണ്ടാണ്, വ്യത്യസ്തമാണ്, തികച്ചും വ്യത്യസ്തമാണെന്നാണ്. ബോഡിയുടെ പ്രത്യേകത എന്താണ്? അതിങ്ങനെ പല പിരിവുകളിലുള്ളതാണ്. ഇപ്പൊ ശരീരം തന്നെ അതിന് പല അവയവങ്ങളുണ്ട്. അത് ഉണ്ടാകുന്നതാണ്, നശിക്കുന്നതാണ്, രൂപാന്തരപ്പെടുന്നതാണ്. മൈൻഡ് അങ്ങനെയല്ല. മൈൻഡ് എന്ന് പറയുന്നത് അങ്ങനെയല്ല അവർ ചെയ്യുന്നത്. മൈൻഡ് നിത്യമാണ് എന്നാണ് അവരുടെ പക്ഷം. തക്കാർത്തിയുടെ അഭിപ്രായം മനസ്സ് നിത്യമാണ്. അതിൽ ഒന്നും കൂട്ടിച്ചേർക്കാനോ കുറയ്ക്കാനോ ഒന്നും പറ്റത്തില്ല. ശരീരം പോലെ, ശരീരം എന്ന് വെച്ചാൽ നമ്മുടെ അവയവങ്ങളുണ്ട്, മുറിച്ചു കളയാം, കൂട്ടിച്ചേർക്കാം. മനസ്സിലാകുന്നു പറ്റില്ല. മനസ്സ് തന്നെയാണ് ഞാൻ, ഇതാണ് പറയുന്നത് പുള്ളി പറയുന്നത്. ഐ തിങ്ക് ദേർഫോർ ഐ ആം, പുള്ളിയുടെ ഒരു പ്രസിദ്ധമായ കോട്ടിങ്. ഞാൻ ചിന്തിക്കുന്നു അതുകൊണ്ട് ഞാനുണ്ടെന്ന് പറഞ്ഞാൽ മനസ്സാണ് ഞാനെന്നാണ് എന്റെ അർത്ഥം. ചിന്തിക്കുന്നവരും മനസ്സ്. അപ്പൊ ഞാനുണ്ടെന്ന് പറഞ്ഞാൽ മനസ്സാണ് ഞാൻ എന്നാണ് എന്റെ അർത്ഥം. അത് നിത്യമാണ്, ഒരിക്കലും നശിക്കുന്നതല്ല. ഇത് രണ്ടും തികച്ചും വിഭിന്നങ്ങളാണ്. ഡ്യുവാലിറ്റി എന്ന് പറയുന്നതാണ്. പക്ഷേ ഇത് രണ്ടും ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ആ അതുകൊണ്ടാണ് ഒരു പുള്ളി പരലോകം വിശ്വസിക്കുന്ന ആളാണ്. ശരീരം നശിച്ചാലും മനസ്സ് നശിക്കില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഈ സോൾ നേരെ പരലോകത്ത് പോകും, നല്ല പ്രവൃത്തികളിൽ. പരലോകത്ത് വിശ്വസിക്കുന്ന ആളാണ്, ഈശ്വരനെ വിശ്വസിക്കുന്ന ആളാണ്. ഇതൊക്കെ ഇങ്ങനെ നിർത്തിയിരിക്കുന്ന ഈശ്വരനാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. മനസ്സിനെ ഇങ്ങനെ നിത്യമായി നിലനിർത്തുന്നതും ബോഡിയെ ഇങ്ങനെ നശിപ്പിക്കുന്ന രീതിയിൽ സൃഷ്ടിച്ചിരിക്കുന്നതും ഒക്കെ എന്താണ്? ഈശ്വരനാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. പക്ഷെ വലിയൊരു ചിന്തകനാണ്. ഈശ്വരൻ അതല്ല, ഈശ്വരൻ കൂടിയേ തീരും സൃഷ്ടിക്കും. ബൈബിളിൽ പറയുന്ന രീതിയിലുള്ള ഈശ്വരനും ഏകദേശം അതുപോലെ നമ്മുടെ ഇവിടെ പറയുന്ന ഈശ്വരനും. ഈശ്വരൻ സ്വതന്ത്രനും സൃഷ്ടിക്കപ്പെടാത്തവനും ഒക്കെ ആയിട്ട് അംഗീകരിക്കുന്നു. അതേസമയം ഇതൊക്കെ സൃഷ്ടിക്കപ്പെട്ടതാണ്, പക്ഷെ ഇതൊക്കെ നിത്യമാണ്. മനസ്സിനെ കൂടാതെ ശരീരവും നിൽക്കും, ശരീരത്തെ കൂടാതെ മനസ്സും നിൽക്കും. ശരീരത്തിന് മാറ്റം വരും, പക്ഷെ മാറ്റം വന്ന് നിൽക്കും. പിന്നെ ശരീരമൊക്കെ നശിച്ചു പോയാലും മനസ്സ് നിൽക്കും, സോൾ അത് നിൽക്കും. അതാണ് സ്വർഗത്ത് പോകുന്നത്. അപ്പോ പുള്ളി ഉണ്ടാക്കി വെച്ച ഈ പ്രശ്നം മുമ്പേ ഉള്ളതാണ്. എന്നാണ് ഈ സോൾ ആത്മാവ് നിത്യമാണെന്ന് പറയുന്നത് അരിസ്റ്റോട്ടലിന്റെയൊക്കെ കാലത്തേ ഉണ്ട്. ഇത് പിന്നീട് ഒരുപാട് വലിയ വലിയ ചർച്ചയ്ക്ക് ഇതേ കാര്യം. അതായത് ശരീരത്തിൽ നിന്ന് വേറിട്ട് സ്വതന്ത്രമായി ഒരു മനസ്സങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഇതുമായിട്ട് ശരീരമായിട്ട് തന്നെ ഒരു ബന്ധമില്ലെന്നാണ്. അല്ലെങ്കിൽ അവിടെ ഒരു വലിയ ചോദ്യം വരും, അങ്ങനെയുള്ള ഈ മനസ്സ് അല്ലെങ്കിൽ സോൾ അതെങ്ങനെ ശരീരത്തിലൂടെ പ്രവർത്തിക്കും, അങ്ങനൊരു ചോദ്യം വരും. അതിന് പുള്ളിയുടെ അന്ന് വിശ്വസിച്ചിരുന്ന ഇതാണ് മനസ്സിന്റെ ഈ സോൾ, അതിന്റെ സീറ്റാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് നമ്മുടെ ബ്രെയിനിൽ, അതിലൂടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നു എന്നൊക്കെ പറയുന്നു. അത് വളരെ അടിസ്ഥാനരഹിതമായ കാര്യമാണ് അംഗീകരിക്കുന്ന കാര്യം. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് പറയുന്നത് എന്തോ ഒരു വലിയ സംഭവമാണെന്ന്, അതിലൂടെ പ്രവർത്തിക്കുന്നു എന്നൊക്കെ അന്ന് പുള്ളി വിശ്വസിച്ചു. 17-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നതാണ്. അതൊന്നും ഇന്നാരും സ്വീകരിക്കത്തില്ല. അതിന് വരുന്ന ഏറ്റവും പ്രധാനമായ പ്രശ്നം ഇന്നും നിലനിൽക്കുന്ന ഒരു പ്രശ്നമാണ്. അതായത് നമ്മൾ പറയുന്ന പോലെ ആത്മാവ്, നമ്മൾ പിന്നെ ഇവിടെ വേറൊരു രീതി സ്വീകരിച്ചു. എന്താണ് ആ ആത്മാവിന്റെ നിന്ന് മാറി ഒരു ജീവാത്മാവിനെ സ്വീകരിച്ചു, അതിൽ നിന്ന് മാറി സ്ഥൂല ശരീരത്തെ സ്വീകരിച്ച്, ഇതിനെ എല്ലാം കൂടെ ഒന്ന് കമ്പയിൻ ചെയ്യാൻ യോജിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ചാൽ അതെന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ സ്വീകരിക്കുന്നത്? ഈ പറയുന്ന ആത്മാവ് എങ്ങനെ ഈ ശരീരത്തിൽ പ്രവർത്തിക്കും? അതിനു വേണ്ടിട്ട് അത് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ആത്മാവെന്ന് പറയുന്നത് നിർഗുണമല്ല, അതെങ്ങനെ ഈ ശരീരത്തിൽ പ്രവർത്തിക്കും? ബോധം എങ്ങനെ ഈ ശരീരത്തിൽ വന്നു? ഈ ശരീരത്തിൽ ഇരിക്കുന്ന ഒരാൾക്ക് എങ്ങനെ ബോധമുണ്ടാവും? നമ്മുടെ ശരീരത്തെ നമ്മൾ ബോധം അനുഭവിക്കുന്നുണ്ട്. എങ്ങനെ? കൈ വേദനിക്കുന്നു, കാല് വേദനിക്കുന്നു. അങ്ങനെയൊക്കെ പറയാം. ഇവിടെ അങ്ങനെയുള്ള ഉദാഹരണങ്ങളൊക്കെ പറയും, ഉദാഹരണങ്ങളിലൂടെ ഇത് വിശദീകരിക്കും. ഇവിടെ എല്ലാ കാര്യങ്ങളും ഉദാഹരണങ്ങളിലൂടെ വിശദീകരിക്കും. അവര് ചിന്തയിലൂടെയും അന്ന് നിലവിലുണ്ടായിരുന്ന മാത്സും സയൻസും ഒക്കെ അനുസരിച്ച് വിശദീകരിക്കും. അപ്പോ ഈ മനസ്സ് എന്ന് പറയുന്നത് ഇങ്ങനെ ശരീരത്തിൽ നിന്നും തികച്ചും സ്വതന്ത്രമാണെങ്കിൽ പിന്നെ ശരീരത്തിൽ എങ്ങനെ മനസ്സ് പോകും? അതിനൊരു ചോദ്യം ചോദിക്കും. എന്ന് വെച്ചാ ഇപ്പൊ നിങ്ങളുടെ ആരെങ്കിലും ഒരാള് കൂടെ ഇരുന്നുകൊണ്ട് ഒരു ചോദ്യം ചോദിക്കും, ചോദ്യം നിങ്ങളുടെ മനസ്സിൽ വരികയാണ്. ഒരുപാട് പേരിയിരിക്കുകയാണ്. ചോദ്യം മനസ്സിൽ വരുമ്പോ എന്റെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി കൈ ഇങ്ങനെ പൊക്കും. അപ്പോ ഉള്ളിൽ ഈ ചോദ്യം വരിക എന്ന് പറയുന്നത് അത് മനസ്സാണ്. മനസ്സിനനുസരിച്ച് എങ്ങനെ കൈ പൊങ്ങും? എന്തുകൊണ്ട്? മനസ്സ് ശരീരത്തിൽ നിന്ന് തികച്ചും ഭിന്നമാണ്. ഒരു ബന്ധമില്ല ശരീരമായിട്ട്. അങ്ങനെ ഒരു സാധനമാണ് മനസ്സ്. പിന്നെ മനസ്സിൽ ചിന്ത വരുമ്പം എങ്ങനെയാണ് കൈ പൊക്കുന്നത്? അതിന് ഇദ്ദേഹം പറയുന്നത് മനസ്സും ശരീരവും തികച്ചും ഭിന്നമാണ് എന്നതുകൊണ്ട് മനസ്സും ശരീരവും ചേർന്ന് പ്രവർത്തിക്കാൻ പാടില്ല എന്നില്ല. പ്രവർത്തിക്കാം, തികച്ചും ഭിന്നമായതുകൊണ്ട് പ്രവർത്തിച്ചുകൂടാ എന്നില്ല, അത് പ്രവർത്തിക്കാം. അത്രേ അതിനു വേണ്ടിയിട്ടാണ് പിന്നെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് അതിലൂടെ എന്താണ് നമ്മുടെ ഈ ഫ്ലഷ് മാംസത്തിലേക്ക് ഒരു മനസ്സിങ്ങനെ പ്രവഹിക്കുന്നു എന്നൊക്കെ പുള്ളി സിദ്ധാന്തം ഉണ്ടാക്കി. അതിനൊന്നും ഇന്ന് നിലനിൽപ്പുള്ള കാര്യമില്ല. പക്ഷെ ഇത് അതിൻ്റെ ഒരു സമസ്യയാണ്. എന്നാൽ അതൊരു മെക്കാനിക്കലായിട്ടുള്ള ഒരു പ്രവർത്തനമല്ല. ഈ പറയുന്നവരെന്താണ് കാന്തം ഇരുമ്പിലേക്ക് പ്രവഹിക്കുന്നത് പോലുള്ള ഒരു പ്രവർത്തനമാണ്. ഇത് തികച്ചും രണ്ടും വ്യത്യസ്തമായിരിക്കുന്നോണ്ട് ഞാനിത് ആരുടെ കാര്യം പറയുന്നത്, ആര് പറഞ്ഞ കാര്യമാണ് പറയുന്നത്? ആ അവിടെ ഇവിടുത്തെ വേദാന്തം ഒന്നും കൊണ്ടുവരരുത്, അത് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. പഴയകാലത്ത് അങ്ങനെ ചിന്തിച്ചിരുന്നു. രണ്ടും വ്യത്യസ്തമായി തന്നെയായിരുന്നു. അപ്പോ അവിടെ ഒരു പ്രശ്നമാണ്, ആ പ്രശ്നം എല്ലായിടത്തും ഉണ്ട്. അപ്പൊ അദ്വൈതി പറയുന്നത് എന്താണോ, ആത്മാവ് നിർഗുണമായിരിക്കുന്നു. അപ്പൊ നിർഗുണമായിരിക്കുന്ന ബോധം ഈ ശരീരത്തിൽ എങ്ങനെ വരും? അതൊന്നുമായിട്ടും ബന്ധമില്ലാത്തതാണ്. ഇപ്പൊ ശരീരമായിട്ടിൽ അത് വരണമെങ്കിൽ ശരീരമായിട്ട് അതിന് ഒരു ബന്ധം ഉണ്ടാവണം, പക്ഷെ അതെങ്ങനെയുള്ളതാണ്? നിസ്സംഗമാണ്, അസംഗമാണ്, ഒന്നുമായിട്ട് ചേരാത്തതാണ്. പിന്നെങ്ങനെ ശരീരത്തിൽ വരും? അതിന് അദ്വൈതികളും പല പല പ്രക്രിയകളും കൊണ്ടുവരും. അതിനാണ് ഈ പറയുന്നത്. ദേക്കാർത്തെ ഇതിന് കൂടുതലായിട്ടൊന്നും വിശദീകരിക്കുന്നില്ല. അങ്ങനെ പരസ്പര വിരോധമുള്ളതിന് പ്രവർത്തിച്ചുകൂടാവുന്നില്ല, പ്രവർത്തിക്കാം, അത്രയല്ല, അത് പ്രവർത്തിക്കുന്നു ശരീരത്തിൽ. പക്ഷെ ഞാൻ ചിന്തിക്കുന്നു, അതുകൊണ്ട് ഞാനുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ എന്ന് പറയുന്നത് മനസ്സാണ്. മനസ്സെന്ന് വെച്ചാൽ ഈ മനസ്സെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ പല സങ്കല്പങ്ങളുണ്ട്, അതിലർത്ഥമില്ല. അതിനെ മനസ്സെന്നുള്ള ശബ്ദം കൊണ്ട് പറയുന്നു, മൈൻഡ് എന്നുള്ള ശബ്ദം കൊണ്ട് പറയുന്നു. അതാണ് ഞാൻ. ഞാൻ നിത്യമാണ്, ഞാൻ മരിക്കുന്നില്ല, മരണശേഷം ഞാൻ സ്വർഗത്ത് പോകും. അതാണ് ഉള്ളി പറയുന്നത്. സ്വർഗത്ത് പോകണമെങ്കിൽ മരിക്കാത്ത ഞാൻ അത് പറ്റത്തില്ല, മരിച്ചേ പോവാൻ പറ്റും. ഈ ശരീരം തടസ്സമാണ്. അപ്പൊ ക്രിസ്തുവിലേക്കൊന്നും പോയാൽ നമ്മുടെ വിഷയം മാറി, വിഷയം മാറ്റിക്കൊണ്ടുപോകും. നമ്മൾ ചിന്തിക്കുന്ന വിഷയങ്ങൾ അങ്ങോട്ട് പോകണ്ട. മരണത്തിലെ മരണത്തെ കുറിച്ചല്ല ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്നു. അപ്പൊ ആത്മാവിനെ കുറിച്ചും മനസ്സിനെ കുറിച്ചുമാണ് വിഷയം മാറിപ്പോകുന്നത്. ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക. എന്താണ് പഴയ കാലത്ത് ദക്കാർത്തെ ചിന്തിച്ചിരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിക്കും. മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് ചോദ്യം ചോദിക്കണം, അതിന്റെ പുറത്തു പോയി ചോദ്യം ചോദിക്കണം. ദക്കാർത്തയുടെ കാര്യം പറഞ്ഞ് തീരിട്ട് പിന്നെ ആദിനിയന്മാരിലൊക്കെ അത് മനസ്സിലായി പറയും. അതാദ്യം മനസ്സിലാകും. അവിടെ വരുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാകും. അവിടെ വരുന്ന പ്രശ്നം ഇതാണ്, അതിനാണ് മൈൻഡ് ബോഡി പ്രോബ്ലം എന്ന് പറയുന്നത്. ദക്കാർത്തയുടെ ഫിലോസഫി വരുന്ന മൈൻഡ് ബോഡി പ്രോബ്ലം ഇത്രയേ ഉള്ളൂ ചുരുക്കത്തിൽ. എങ്ങനെ അങ്ങനെയുള്ള മനസ്സ് ബോഡി പ്രവർത്തിക്കും എന്നുള്ള അദ്വൈതത്തിലും അത് തന്നെയാണ്. എങ്ങനെയാണ് നിർഗുണമായിരിക്കുന്ന ആ ബോധം ഈ ശരീരത്തിൽ വന്നത്? അങ്ങനെ വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ദക്കാർത്തെ അത് പറയുന്നത്. പരസ്പര വിരോധമായിരിക്കുന്നതിന് പ്രവർത്തിക്കാൻ പാടില്ല എന്നില്ല. പിന്നെ ഈ ദക്കാർത്തെ കുറിച്ച് ഞാനിങ്ങനെ പറയുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ഒറിജിനൽ ഗ്രന്ഥങ്ങളൊക്കെ ഫ്രഞ്ച് ഭാഷയിലാണ്, പിന്നെ അത് സ്പാനിഷ് ഭാഷയിലേക്ക് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തു. ഈ ഒറിജിനൽ പുസ്തകങ്ങൾ നമ്മൾ വായിച്ചാൽ മനസ്സിലാക്കാൻ പ്രയാസമാണ്. അതിന്റെ പ്രതിപാദന രീതിയും ഭാഷയും ഒന്നും മനസ്സിലാക്കുക എളുപ്പമുള്ള കാര്യം. പിന്നെ ഇതിന്റെ സമ്മറി ആൾക്കാർ എഴുതിയിട്ടിട്ടുണ്ട്. എന്താണ് ദക്കാരത്തെ മൈൻഡിനെ കുറിച്ച് പറയുന്നത്, എന്താണ് ബോഡിയെ കുറിച്ച് പറയുന്നത്, എന്താണ് സോളിനെ കുറിച്ച് പറയുന്നത്, അതൊക്കെ വായിച്ച് ഉള്ള അറിവാണ് എനിക്കുള്ളത്. എന്താ ഒറിജിനൽ ബുക്ക് വായിച്ച് ഇങ്ങനെ വായിക്കുമ്പോൾ അതിന്റെ ആധികാരികമായ പഠനങ്ങൾ അത് വെച്ചിട്ടാണ് നമ്മളതിനെ മനസ്സിലാക്കുന്നത്. ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്ന ശബ്ദം ഇംഗ്ലീഷ് ധാരാളമായിട്ട് ഉപയോഗിക്കും. ഇതിന് വലിയ പ്രചാരം കൊടുത്ത ആളാണ് ഇദ്ദേഹം. ദി മെഡിറ്റേഷൻസ് ഓഫ് ദി ഫിലോസഫി എന്ന് പറയും. ഇവിടെ ഒരു പുസ്തകമാണ്, അതിന് ആറ് മെഡിറ്റേഷനെ കുറിച്ച് പറയുന്നു. എന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ അതിന് ആറ് ഭാഗം എന്ന് പറയാം. ഒന്നാമത്തെ മെഡിറ്റേഷൻ, രണ്ടാമത്തെ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലത്തെ മെഡിറ്റേഷനാണ്. മൂന്നാമത്തെ മെഡിറ്റേഷൻ എന്ന് വെച്ചാൽ അതിന്റെ തലേദിവസത്തെ മെഡിറ്റേഷൻ. അതിന്റെ ഈ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നു. ഞാൻ ആ പുസ്തകമല്ല വായിച്ച, അതിന്റെ സമ്മറിയാണ്. നമ്മുടെ നടരാജ ഗുരുവിനെ വളരെ സ്വാധീനിച്ച ഒരാളാണ് ബക്കാർ. ഈ നടരാജ ഗുരുവിന്റെ വ്യാഖ്യാനങ്ങളൊക്കെ ധാരാളം വരുന്ന ഒന്നാണ് ഈ മെഡിറ്റേഷൻ. ഇനി മലയാളത്തിൽ ധ്യാനം, ധ്യാനാത്മകത ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നത് ദക്കാർത്തയുടെയൊക്കെ സ്വാധീനം കൊണ്ടാണ്. ദക്കാർത്തയ്ക്ക് ശേഷം പലരും ഉപയോഗിച്ചിട്ടുണ്ട്, വളരെ മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ്. നിത്യേന ഈ ആത്മോദേശത്തിന് ഒരു വ്യാഖ്യാനം കഴിഞ്ഞു. 100 ധ്യാനങ്ങളെന്ന് പറഞ്ഞു കണ്ടിട്ടുണ്ട്, 100 ധ്യാനങ്ങൾ. അന്നത്തെ കുറെ സയൻസൊക്കെ കുത്തി നിറച്ച് അന്നെനിക്കതൊരു വലിയ സംഭവമായിട്ട് തോന്നി. സയൻസൊക്കെ എഴുതി വെച്ചോണ്ട് ഇന്ന് അതിനൊന്നും വലിയ കഴമ്പില്ല എന്ന് ആണ് ഞാൻ കരുതുന്നത്. ഈ 100 ധ്യാനങ്ങൾ, പക്ഷെ എന്റെ പേരെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, 100 ധ്യാനങ്ങൾ. അങ്ങനെ വന്നു. പിന്നീടാണ് മനസ്സിലായത് ഈ ദക്കാർത്തയുടെ ഈ 6 മെഡിറ്റേഷൻസ് ഇതിനെ അനുകരിച്ചിട്ടാണ് ഉണ്ടാക്കിയത്. ദക്കാർത്തയ്ക്ക് 6 മെഡിറ്റേഷനാണ്. പിന്നെ ഇത് എന്താ ഈ ഓരോന്നിനെയും അതൊരു നല്ല കാഴ്ചപ്പാടാണ്. ഓരോ പദ്യവും ഓരോ മെഡിറ്റേഷൻ അങ്ങനെ. പിന്നെ അത് ഈ ദക്കാർത്തയുമായിട്ട് അതിന്റെ ഉള്ള ബന്ധത്തെക്കുറിച്ച് അതിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കൊന്നും എനിക്ക് ഓർമ്മയില്ല. ഉണ്ടോ? ഇത് തന്നെയാണ് ഇദ്ദേഹം പറയുന്ന ആര് ദക്കാർത്തെ. രണ്ടാമത്തെ മെഡിറ്റേഷനെ കുറിച്ച് പറയുന്നത് ഇന്നലത്തെ മെഡിറ്റേഷൻ എന്നാണ്, യെസ്റ്റർഡേസ് മെഡിറ്റേഷൻ. അപ്പൊ ഞാൻ പറയുന്ന ആ ഒരു അനുകരണമാണ്, മനസ്സിലായി? ആ അനുകരണമാണ്. അനുകരിക്കുന്നതുകൊണ്ട് ദോഷമൊന്നുമുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. നമ്മളിത് വായിക്കുമ്പോൾ ഇത് ഏതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാകത്തില്ല. എഴുതുന്നവരിത് വ്യക്തമാക്കത്തുമില്ല. എന്തുകൊണ്ടാണ്? ശരി, ഇങ്ങനെ ഒരാൾ എഴുതിയിട്ടുണ്ട്, അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളപ്പോൾ അത് ചിന്തിക്കുമല്ലോ. അപ്പോ അത് പറയത്തില്ല. കാരണം എന്തുകൊണ്ട്? ഇതിന്റെ ഫുൾ ക്രെഡിറ്റും ഈ എഴുതുന്നവർക്ക് തന്നെ വേണം. പുതിയൊരു ആവിഷ്കാര ശൈലിയായിട്ട് അവതരിപ്പിക്കും. അത് ഈ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, എനിക്ക് ഓർമ്മയില്ല. ഞാനത് വായിക്കുന്നത് എനിക്ക് തോന്നുന്നു അതൊക്കെ ഒരു 80s അത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോ ഉണ്ടോ പുസ്തകം? എല്ലാ ആമുഖത്തിലും ഉണ്ടോ എന്ന് നോക്കണം. ഇങ്ങനെ ഈ ഇതിനെ കുറിച്ച് പറയുന്നുണ്ട്. മെഡിറ്റേഷൻ പലരും ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ദക്കാർത്തയുടെ ഈ ഒരു രീതി, രണ്ടാമത്തെ മെഡിറ്റേഷൻ എഴുതുമ്പോൾ അത് ഇന്നലത്തെ മെഡിറ്റേഷൻ ആണെന്ന് പറഞ്ഞു പോകുന്ന ഒരു രീതി, അതിന് ഇതിൽ ഇദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നു. ഓഹോ, എന്തായാലും അത് നല്ലൊരു കാഴ്ച, അത് മോശമെന്ന് തന്നെ ഞാൻ പറഞ്ഞു, നല്ലൊരു കാഴ്ചപ്പാട് തന്നെ. പക്ഷെ ഇത് രണ്ടും തമ്മിലുള്ള കണക്ഷൻ നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഒറിജിനൽ ഈ സാധനം ദക്കാർത്ത എന്താ എഴുതിയത്, അത് നമ്മൾ വായിക്കുമ്പോഴാണ് ഓ ഇദ്ദേഹം അവരൊക്കെ ഫിലോസഫി പഠിച്ചവരും, അതൊക്കെ വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം കൊണ്ടുവരുന്നത്. ദോഷമുണ്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞു. പക്ഷെ ഈ നമ്മുടെ ഇന്നത്തെ ചെറുപ്പക്കാർ ഇത്തരം വിഷയങ്ങളെ കുറിച്ചൊക്കെ എഴുതുകയാണെങ്കിൽ ഇന്ന് കുറച്ചുകൂടി സത്യസന്ധത പുലർത്തുന്നവരാണ്. കാരണം ഇന്നൊന്നും ഒളിച്ചു വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവരതിന്റെ ലിങ്ക് കൊടുക്കും, ഇത് ഇന്നടത്തു നിന്നാ കിട്ടിയത്, ഈ വിഷയങ്ങൾ കുറിച്ച്. ഈ പഴയ ആൾക്കാർ നമ്മുടെ ഈ ദാർശനികന്മാരെല്ലാവരും എവിടുന്നു കൃത്യമായി പറയും. എവിടുന്ന് പറഞ്ഞാൽ നമുക്കത് റെഫർ ചെയ്യാൻ പറ്റും. എവിടുന്ന് ഈ ആശയം വന്നു അത് പറയത്തില്ല, പലപ്പോഴും പറയത്തില്ല, ചിലപ്പോൾ പറയും. നരവിന്റെ എഴുത്തിലൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ പറയുന്നു എന്ന് കൃത്യമായി പറയുന്നു. ഇതിന്നാരുടെ അഭിപ്രായമാണ്, ഇതിന് കാന്റിന്റെ അഭിപ്രായമാണ്, കാർത്തിയുടെ അഭിപ്രായമാണ്, നടായൊക്കെ വളരെ വ്യക്തമായത് പറയുന്നുണ്ട്. ചിലപ്പോൾ പുസ്തകത്തിന്റെ പേര് ചിലപ്പം പറഞ്ഞെന്ന് വരത്തില്ല. പലരും അത് ചെയ്യാറില്ല, അപ്പൊ നമുക്കതറിയാൻ പറ്റില്ല. എല്ലാം ഉണ്ടോന്ന് എനിക്കറിയത്തില്ല. അപ്പൊ അവിടെയൊക്കെ ഈ വിഷയം വിശദമായി ചർച്ച ചെയ്യുന്ന എന്താണ്, ഞാൻ ഇതാണ് സത്യമായിരിക്കുന്ന മനസ്സ്, അതാണ് സോൾ. ഇത് രണ്ടും തമ്മിൽ കൃത്യമായ വ്യത്യാസമൊന്നും പറയുന്നില്ല. നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് സ്വരുക്കൂട്ടിയെടുക്കാവുന്ന ആശയങ്ങൾ വച്ചേ മനസ്സിലാക്കാൻ പറ്റും. വായിക്കുമ്പോൾ തോന്നുന്നത് എന്താണ്, ആത്മാവ് സോൾ എന്ന് പറയുന്നതാണ് മനസ്സ്, മനസ്സ് തന്നെയാണ് സോൾ. അതിന് വരുന്നൊരു പ്രധാനമായ പ്രശ്നം, ഇന്നും പണ്ടും വരുന്ന ഒരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ, സ്വാമി ചോദിച്ചില്ലേ ഇന്നുള്ളവരെന്ന് പറഞ്ഞു. അതായത് ഇങ്ങനെ തികച്ചു അന്നത്തെ കാലത്ത് ഈ 17-ാം നൂറ്റാണ്ടിൽ ന്യൂറോ സയൻസും കോഗ്നിറ്റീവ് സയൻസും ഒന്നും വന്ന് ഇതുപോലെ വികാസം പ്രാപിച്ചു. എന്തായാലും ബോധം അല്ലെങ്കിൽ മനസ്സെന്ന് പറയുന്ന നമ്മളിലുണ്ടെന്നുള്ള തർക്കമില്ലാത്ത കാര്യമാണ്. നമുക്ക് ഈ ശരീരമുണ്ട്, ബോധമുള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്, അത് ഈ മേശയിലില്ല. ഇതൊക്കെ നമുക്ക് സാമാന്യമായ ബോധ്യമുള്ള കാര്യങ്ങളാണ്. ഇത് തികച്ചും വ്യത്യസ്തമായ സ്വഭാവമാണെന്ന് പറയുമ്പോൾ ഇന്നത്തെ ഒരു കാഴ്ചപ്പാട്, ഇന്നൊരു വലിയ വിഭാഗം പറയുന്ന എന്താണ്, ഈ ബോധം ബ്രെയിനിൽ നിന്നുണ്ടാകുന്നു. ഇന്നത്തെ ഒരു കാഴ്ചപ്പാട്, അതിനെ ചോദ്യം ചെയ്യുന്നവർ പറയുന്നത് ഇത് വെച്ചും കൊണ്ടാണ്. എന്താണ് ബോധം എന്ന് പറയുന്ന, ഇപ്പൊ ഈ ദക്കാർത്തി പറഞ്ഞ കാര്യം തന്നെ, ഞാൻ ചിന്തിക്കുന്നു അതുകൊണ്ട് ഞാനുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ എന്ന് പറയുന്ന മനസ്സ് പറയുന്നു. ദക്കാർത്തിയുടെ ഒരു പ്രധാനമായ സിദ്ധാന്തം, ഞാൻ ഈ ലോകത്തിന് എന്തിനേയും സംശയിക്കും, ഏതൊരു വിഷയത്തെയും ഞാൻ സംശയിക്കും, പക്ഷെ എനിക്ക് എന്നെ സംശയിക്കാൻ പറ്റില്ല, ഞാൻ അതിലെനിക്ക് സംശയമില്ല. ശങ്കരാചാര്യ തന്നെ പറയും, മറ്റേതൊരു വിഷയത്തെ ഞാൻ എന്ത് ചെയ്യും, സംശയിക്കും, ഏതിനെയും സംശയിക്കാം, ഏത് വിഷയത്തെയും സംശയിക്കും, പക്ഷെ ഞാൻ എന്ന് പറയുന്നത് എനിക്ക് സംശയരഹിതമായി ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ സത്യമാണ്. ആ ഞാൻ എന്താണെന്നുള്ള കാര്യത്തിലാണ് ശങ്കരാചാര്യരും ദുഃഖാർത്ഥിയും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ളത്. പക്ഷെ ഈ പറയുന്ന കാര്യത്തിൽ അദ്വൈതികൾ പറയുന്നത് ഇത് തന്നെയാണ്, ഞാൻ അതിനെ സംശയിക്കേണ്ട കാര്യം. ആ ഞാൻ സത്യമാണ്, അത് ശരീരത്തിൽ നിന്ന് തികച്ചും വ്യത്യാസമാണ്. ശരീരത്തെ നമുക്ക് സംശയിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനെന്ന് പറയുന്ന ആ ബോധത്തെ സംശയിക്കാൻ പറ്റിയിട്ട് അപ്പൊ ഈ ബോധം ഈ ശരീരം വ്യത്യസ്തമായിരിക്കുന്നതുകൊണ്ട് ഈ ബോധത്തെ ശരീരത്തിന്റെ ഭാഗമാണ് ബ്രെയിൻ, ഭൗതികമാണ്. ഭൗതികമായിരിക്കുന്ന ഈ ബ്രെയിനിന് അതിന് തികച്ചും വ്യത്യസ്തമായിരിക്കുന്ന ഈ ബോധത്തെ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. അതുകൊണ്ട് ബ്രെയിനിന് ബോധത്തെ ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഇത് തികച്ചും വ്യത്യസ്തം എന്ന് പറയുന്നത് ആദ്യമായി തറപ്പിച്ചു പറയുന്നവരാണ് ഈ ദക്കാർത്തെയാണ്. അതിന് പുള്ളി പറഞ്ഞ പുള്ളി ചിന്തിച്ചതാണ് ഞാൻ എന്നെ സംശയിക്കുന്നില്ല, ബാക്കി എല്ലാത്തിനെയും സംശയിക്കുന്നു. അപ്പോ ശരീരത്തിൽ നിന്ന് ഞാൻ തികച്ചും വ്യത്യസ്തമാണ്, അങ്ങനെ ഇരിക്കുന്ന ഈ ബോധം ശരീരത്തിന് എങ്ങനെ വരും? അതായത് രണ്ടു കാര്യങ്ങൾ. ഒന്ന്, ഇപ്പോ നമ്മുടെ ബോധത്തിനനുസരിച്ച് ശരീരത്തിൽ ചലനം നടക്കും. ഞാനിപ്പോ പറയുന്നതനുസരിച്ച് എന്റെ കൈയും കാലുമൊക്കെ അനങ്ങും. പിന്നെ ഞാൻ എന്റെ കൈകൊണ്ട് സ്പർശിച്ചറിയുന്നു. എന്റെ ബോധം എന്റെ ശരീരത്തിലൂടെ പ്രവർത്തിച്ചിട്ടാണ് ചൂടും തണുപ്പും ഞാൻ അറിയുന്നത്. അതുപോലെ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനം. അപ്പോ ബോധം ശരീരത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. മനസ്സ് എങ്ങനെ ആ ബോധം ബ്രെയിനിലൂടെ ഉണ്ടാക്കാം, ബ്രെയിൻ ആ ബോധത്തെ ഉണ്ടാക്കാൻ പറ്റും? കാരണം ബ്രെയിനിന്റെ സ്വഭാവം ഭൗതികമാണ്, ബോധം ഭൗതികമല്ല. അപ്പൊ ഭൗതികമല്ലാത്ത ഒന്നിനെ ബ്രെയിനിൽ എങ്ങനെ സൃഷ്ടിക്കാൻ പറ്റും? ഇതാണ് ചോദ്യം. ഇതിനെയാണ് ഹാർഡ് പ്രോബ്ലം ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. ചാമേഴ്സ്, ഡേവിഡ് ചാമേഴ്സ് പലരും ഈ വഴിക്ക് ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ബോധം ബ്രെയിനിന്റെ സൃഷ്ടിയല്ല. അദ്വൈതികളൊക്കെ ഈ നിലപാടാണ് സ്വീകരിക്കുന്നത്. ബോധം നിത്യസത്യമാണ്. ഇത് തന്നെയാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോ ഇത് ബോധത്തിന് ബ്രെയിനെ സൃഷ്ടിക്കാൻ പറ്റില്ല, ബോധത്തെ തികച്ചും വ്യത്യസ്തമായി സ്വീകരിച്ചു കഴിഞ്ഞു, അത് ഭൗതികമല്ല എന്ന് സ്വീകരിച്ചു കഴിഞ്ഞു. ഇത് ഒരു ചോദ്യം. ബോധവും ബ്രെയിനും തമ്മിലുള്ള ഒരു ചോദ്യം ഇതാണ്. ബ്രെയിൻ ഭൗതികമാണ്, അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ബോധമെങ്കിൽ ആ ബോധത്തെ ബ്രെയിനിൽ എങ്ങനെ സൃഷ്ടിക്കാൻ പറ്റും? അതിന് ഇന്ന് ന്യൂറോ സയൻസിന് ശരിയായ ഒരു ഉത്തരവില്ല. അതുകൊണ്ടെന്താ പറയുന്നത്? ബോധത്തെ ഒരടിസ്ഥാനമായി സ്വീകരിക്കണം, അത് സ്വതന്ത്രമാണ്, അത് ബ്രെയിനിന്റെ സൃഷ്ടി അല്ല എന്നാണ് പറയുന്നത്. അപ്പോ ഇത് ഇങ്ങനെ ഒരു വാദം, ബോധം സ്വതന്ത്രമാണ്, അതിനെ ബ്രെയിന് സൃഷ്ടിക്കാൻ പറ്റില്ല, ബോധം അടിസ്ഥാനമായ ഒന്നാണ്. ഇത് ആണ് ഒരു വാദം. അപ്പൊ ബോധം എന്ന് പറയുന്നത് ബ്രെയിൻ സൃഷ്ടിക്കുന്ന ഒന്നല്ല. അപ്പൊ ഇവിടെ അങ്ങനെ പറയുന്നവരുടെ ഒരു മറുചോദ്യം, ഈ ചോദ്യം എന്ന് പറയുന്നത് ദക്കാർത്ഥിയോട് ചോദിച്ച ചോദ്യം. ബോധം അല്ലെങ്കിൽ മനസ്സിനെ നിങ്ങൾ ഏറ്റവും വ്യത്യസ്തമായി ഈ ശരീരത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി സ്വീകരിക്കുകയാണെങ്കിൽ ഈ ഭൗതികമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആ ബോധം നിങ്ങൾ പറയുന്ന തരത്തിൽ അത് ബ്രെയിനിലൂടെ എങ്ങനെ പ്രവർത്തിക്കും? കാരണം ബോധം ബ്രെയിനല്ല സൃഷ്ടിക്കുന്നതെങ്കിൽ പറയേണ്ടി വരും ബോധം ബ്രെയിനിലൂടെ പ്രവർത്തിക്കുന്നു എന്ന് പറയേണ്ടി വരും. ഏതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി ബൾബിലൂടെ പ്രവർത്തിച്ച് പ്രകാശം വരുന്നു. ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് എന്താണ്? വേറൊരിടത്തുനിന്ന് വരുന്ന സാധനമാണ്, ബൾബ് അതല്ല. പക്ഷെ ബൾബിലൂടെ ഇലക്ട്രിസിറ്റി പ്രവർത്തിക്കുമ്പോൾ എന്തൊരു പ്രകാശം വരും, ചൂട് വരും. അതുപോലെ ബോധം സ്വതന്ത്രമാണ്, അത് ബ്രെയിനിലൂടെ പ്രവർത്തിക്കുമ്പോൾ എന്തുവരും, നമുക്ക് ബോധമുണ്ടാകും. അപ്പൊ ശരീരം പ്രവർത്തിക്കും, ശരീരം ഉപയോഗിച്ച് വിഷയങ്ങളെ അറിയും, ഇതെല്ലാം ചെയ്യും. ഇവിടെയാണ് ഒരു മറുചോദ്യം, എന്താണ് ബോധത്തെ നിങ്ങൾ അത്രയും സ്വതന്ത്രമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ, ഈ ഭൗതികത്വമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒന്നാണ് സ്വീകരിച്ചു കഴിഞ്ഞാൽ, ആ ബോധത്തിന് അദ്വൈതികളൊക്കെ പറയുമ്പോലെ നിസ്സംഗമായ, അസംഗമായ, നിർഗുണമായ, നിർവികാരമായിരിക്കുന്ന ആ ബോധത്തിന് ഈ ബ്രെയിനിലൂടെ എങ്ങനെ പ്രവർത്തിക്കാൻ പറ്റും? ഏതുപോലെ ഇലക്ട്രിസിറ്റി ബൾബിലൂടെ പ്രവർത്തിക്കുമ്പോൾ രണ്ടും വ്യത്യസ്തമല്ല, രണ്ടും തമ്മിൽ എങ്ങനെ യോജിപ്പിക്കാൻ പറ്റും? അതിനും ഉത്തരവില്ല. അതിനും കൃത്യമായ ഉത്തരം പറയാൻ കഴിയില്ല. അതായത് ബോധത്തെ എങ്ങനെ ബ്രെയിൻ സൃഷ്ടിക്കും, അത് സാധിക്കില്ല, അതുകൊണ്ട് ബോധം ബ്രെയിനിലൂടെ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന ഒരു ചോദ്യത്തിന് എങ്ങനെയാണോ ശരിയായ ഉത്തരം ഇല്ലാത്തത്, അതുപോലെ തന്നെ എന്താണ് ബോധത്തെ ബ്രെയിൻ സൃഷ്ടിക്കുന്നു എന്ന് പറയുന്നതിന് ശരിയായ ഉത്തരമില്ലാത്തതുപോലെ തന്നെ ബോധം ബ്രെയിനിലൂടെ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നതിന് ശരിയായ ഉത്തരം സയൻസിലുമില്ല, ഫിലോസഫിയിലും. അപ്പോ ഇന്നത്തെ സ്ഥിതി ചോദിച്ചിട്ട് ഇന്നിങ്ങനെ എന്താണോ, ഇന്നും ഇതൊരു സമസ്യയാണ് ബോധം. അതായത് നിങ്ങൾ വ്യത്യസ്തമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ ബോധം എങ്ങനെ ബോധത്തെ ബ്രെയിൻ സൃഷ്ടിക്കും എന്ന് ചോദിച്ചാൽ ഉത്തരവില്ല, ബോധം എങ്ങനെ ബ്രെയിനിലൂടെ പുറത്തു വരും എന്നുള്ളതിന് ഉത്തരം. ഇപ്പോ ബോധത്തെ ശരീരത്തിൽ നിന്നും വേറിട്ട് സ്വതന്ത്രമായി സ്വീകരിച്ചാൽ, ആരെ പോലെ അദ്വൈതികൾ സ്വീകരിക്കുന്ന പോലെ, സാങ്കന്മാർ സ്വീകരിക്കുന്ന പോലെ, അല്ലെങ്കിൽ ദക്കാർത്ഥ സ്വീകരിക്കുന്ന പോലെ, അതാണ് ഇന്നത്തെ അപ്ഡേഷൻ. അങ്ങനെ മനസ്സിലായി അല്ലത് മനസ്സിലായോ?